ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം തീയണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം തീയണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശിഷം തീയണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും ആ കർത്ത ഞങ്ങൾക്കും താ, ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവരം തന്നിടുക. ആശിഷമാരി ആശിഷം തീയണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും എത്ര നന്നിന്നു തെയ്യിൽ, പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശീഷമാരെ ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴത്താ ദൈവമേ, ആശീഷമാരെയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളേ. ആശീഷമാരെ ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴത്താ ദൈവമേ.